മൂന്ന് പാദം ഒന്ന് അധികരണം മൂന്ന് സൂത്രം 17 വിദ്യാകർമ്മണോരിതി തു പ്രകൃതത്വ പഞ്ചാഗ്നി വിദ്യായാം വേദ യഥാ അസു ലോകോ ന സംഭൂര്യത്തെ ഇത്യസ്യ പ്രശ്നസ്യ പ്രതിവിജനാവസരെ ശ്രൂയത്തെ അഥ ഏതയോഃ പഥോർണകതരേണ ജന തനിമാനി ക്ഷുദ്രാണി അസകത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജായസ്വ മ്രിയസ്വ ഇത്യേത തൃതീയം സ്ഥാനം തേനാസു ലോകോ ന സംഭൂര്യത ഇതി തത്ര ഏതയോഃ പഥോരിതി വിദ്യാ കർമ്മണോരിത്യേത കസ്മാത് പ്രകൃതത്വ ഗൗതമൻ എന്നുള്ള ചോദ്യം ചാന്ദോഗ്യത്തിൽ ഒന്നാണ്. ജൈബലി പഞ്ചാഗ്നിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് യഥാസു ലോകോന സംഭൂര്യത എന്തുകൊണ്ടാണ് ഈ പരലോകം നിറയാത്തത്, എല്ലാവരും മരിച്ചവിടെ പോയിട്ടും അതെന്തുകൊണ്ട് നിറയുന്നില്ല എന്നാണ്. വേദ്ധ യഥാസു ലോകോന സംഭൂര്യത ലോകം എന്തുകൊണ്ട് നിറയുന്നില്ല. വ്യത്യസ്യ പ്രശ്നസ്യ പ്രജവന പ്രതിവചനാവസരെ ശ്രൂയത്. ഗൗതമം പറഞ്ഞ് എനിക്കറിയത്തില്ല. അപ്പൊ അതിന് സമാനം പറയുന്നു. എന്താണ് ഈ ഒന്ന്? ഉപാസനാ മാർഗം, മറ്റൊന്ന് കർമ്മമാർഗം. ഈ രണ്ടു വഴിക്കും പോകാൻ കഴിയാത്തവര് ദക്ഷിണായനം ഉത്തരായണം, അവരിവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. പാപികൾക്ക് എന്തായാലും അവിടെ പോകാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ആ ലോകം നിറയാത്തത്. അതാണ് ഇവിടെ പറയുന്നത്, അധികരണത്തിൽ ചർച്ച ചെയ്യുന്നു. അതാണ് എല്ലാവരും അവിടെ എത്തുന്നുണ്ടോ? പാപികളും അവിടെ എത്തുന്നുണ്ടോ? പറയുന്നുമില്ല. പുണ്യം ചെയ്തവർ മാത്രമേ അവിടെ എത്തത്തുള്ളൂ. ആ വിഷയത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുകൂടി ചർച്ച ചെയ്യുന്നത്. അസോലോകം എന്ന സംഭൂരി, അസോലോകം എന്ന് പറയുന്ന സ്വർഗലോകം, വ്യത്യസ്യ പ്രശ്നസ്യ പ്രതിഭജനാവസരേശ്വരീതയുടെ സമാനം പറയുമ്പോൾ പറയുന്നു, അത് ഏതയോഹോ പഥോർ, രണ്ട് വഴികൾ. കതരേണ ജന, ഒന്നിലൂടെയും, ദക്ഷിണായനം ഉത്തരായണം ഈ രണ്ടിലൂടെയും ആരാണോ പോകാത്തത്, തനിമാനി ക്ഷുദ്രാണി അസകൃതാവൃത്തിനി ഭൂതാനി ഭൂ, അവരിവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന പക്ഷി പതംഗ കീടാദികളായി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഈ ലോകത്ത് തന്നെ. അതാണ് ക്ഷുദ്രാണി, ക്ഷുദ്രജീവികൾ. അസഹൃത ആവർത്തിനി, നിരന്തരം ആവർത്തിക്കുന്ന, അവർക്ക് മേലോട്ട് പോകാൻ കഴിയുന്നില്ല, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ജായസ്വം മ്രിയസ്യത്യേത് തൃതീയം സ്ഥാനം, ജനിക്കുക മരിക്കുക അത് മാത്രമേ ഈ ലോകത്തുള്ളൂ. എന്നുവെച്ചാൽ അവര് സ്വർഗലോകത്ത് പോകുന്നില്ല. ഇത് മൂന്നാം സ്ഥാനമാണ്. തേനാസ്വലോകോന സംഭൂര്യത, അതിൽ തന്നെ. അതുകൊണ്ട് ആ സ്വർഗലോകം നിറയുന്നില്ല. ഇനി അവിടെ തന്നെ പരലോകത്ത് പോകുന്നതിൽ തന്നെ രണ്ടൊന്ന്, സ്വർഗവും നരകവും. ഇനി തത്ര ഏതയോ പഥോരിതി വിദ്യാകർമ്മോരിത്യ, വിദ്യയും കർമ്മവും. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന, കർമ്മം. അവരുടെ വഴിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏതയോഹോ പഥോഹോ രണ്ട് മാർഗത്തെ പറഞ്ഞത്. കസ്മാത് പ്രകൃതത്വ, ഇതെന്തുകൊണ്ട്? അതാണ് സന്ദർഭം ചാന്ദോഗ്യത്തില്. വിദ്യാകർമ്മണേഹി ദേവയാന പിതൃയാനയോഹ പദോഹ പ്രതിപത്തോ പ്രകൃതി. അവിടെ ചർച്ച ചെയ്യുമ്പോൾ ദേവയാനം, പിതൃയാനം, ആ രണ്ട് മാർഗത്തിലൂടെ, രണ്ട് മാർഗത്തെ എങ്ങനെയാണ് ഒരു ജീവൻ പ്രാപിക്കുന്നത്, ഏതാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യാകർമ്മണി, വിദ്യയും കർമ്മവും, വിദ്യ ഉപാസന കർമ്മം, ദേവയാന പിതൃയാനയോഹോ പതോഹോ, ദേവയാന മാർഗം പിതൃയാന മാർഗം രണ്ടിൻ്റെയും പ്രതിപത്ത പ്രാപ്തിയിൽ പ്രകൃതി സന്ദർഭത്തിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത്. യുദ്ധം വിധു ഇതി വിദ്യ തയാ പ്രതിപത്തവ്യോ ദേവയാന പന്ഥ പ്രകൃതി തദ്യേ ഇത്ഥം വിധു. ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു പറയുന്നത് ദേവയാന മാർഗത്തെ കുറിച്ചാണ്. തയാ പ്രതിപത്തവ്യോ, അതിലൂടെ പ്രാപിക്കേണ്ടത് ദേവയാന പന്ഥ, അത് ദേവയാന മാർഗമാണ്. അതവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടാപൂർത്തെ ദത്തം ഇതി കർമ്മത്തേന പ്രതിപത്തവ്യ പിതൃയാണ പന്ഥ പ്രകീർത്തിത. പിന്നെ ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ആ കർമ്മത്തിലൂടെ പ്രാപിക്കേണ്ട പിതൃയാന മാർഗമാണ് തത്പ്രക്രിയായാം അഥ ഏതയോ പഥോർണ കതിരേണ ജനീതി ശ്രുതം. അവിടെയാണ് പറയുന്നത്, അതാണ് നേരത്തെ പറഞ്ഞു ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അത് വിശദീകരിച്ചാണ്. ഈ രണ്ടു വഴിക്കും പോകാത്തവർ ഏത് ദുഃഖം ബോധി ഏന വിദ്യാസാധനേന ദേവയാനെ പഥി അധികൃത നവികർമ്മണ പിതൃയാനെ തേഷാം ഏഷ ക്ഷുദ്ര ജന്തുലക്ഷണോ അസഗത് ആവൃത്തി തൃതീയ പന്ഥ ഭവതി. അപ്പോ ദേവയാനത്തിലൂടെയും പിതൃയാനത്തിലൂടെയും പോകാത്തവർ മൂന്നാമത്തെ വഴിക്ക് പോകും. അതിവിടെ തന്നെ വിദ്യാസാധനേന പിതൃയാനി പഥി അധികൃത. വിദ്യയാകുന്ന ഉപാസനയാകുന്ന ഉപായം, അതിലൂടെ ആരാണോ ദേവയാന മാർഗത്തിൽ എത്തിച്ചേരാത്തത്, നാവി കർമ്മണ പിതൃയാനി, ആരാണോ കർമ്മത്തിലൂടെ പിതൃയാനത്തിൽ എത്തിച്ചേരാത്തത്, തേഷാം ഏഷ ക്ഷുദ്ര ജന്തുലക്ഷണോ, അവർക്കെന്താണോ ക്ഷുദ്ര ജന്മം, അസഹൃതാവൃത്തി നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൃതീയ പന്ഥ മൂന്നാമത്തെ ഈ ലോകത്തിലെ ജന്മ മരണങ്ങൾ. തസ്മാദപി അനുഷ്ഠാദി കരവി ചന്ദ്രമാപ്യത്തെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് മൂന്നാമതൊരു സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യാത്തവർ സ്വർഗലോകത്തിൽ എത്തിച്ചേരത്തില്ല. തസ്മാദവിന അനുഷ്ഠാധികാരി ഭീ ചന്ദ്രമ, സ്വർഗലോകം അവർ പ്രാപിക്കുന്നില്ല. ദേവി ചന്ദ്രബിംബം ആരുഹിയ തതോ അപരുഹിയ ക്ഷുദ്രജന്തുത്വം പ്രതിപത്സിന്തേതി, എങ്ങനെയായാലും എന്താ പൂർവക്ഷയോഗിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള കർമ്മ ഉപാസനയും ചെയ്യാത്തവരും നേരെ സ്വർഗലോകം വരെ പോയിട്ട് തിരിച്ചു വരും, അവിടെയൊന്നും അനുഭവിക്കത്തില്ല എന്ന് കരുതിയാലോ. ദേവി ചന്ദ്രബിംബം ആരോഹ്യ, സ്വർഗലോകത്തെ പ്രാപിച്ച്. ചന്ദ്രബിംബം എന്ന് പറഞ്ഞു സ്വർഗലോകം, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ചന്ദ്രബിംബം എന്ന് പറയുന്നത്. അങ്ങനെ കരുതിയിരുന്നത് സ്വർഗലോകമാണ്. തതോവരീഹി, അവിടെ നിന്നും മടങ്ങി വന്നിട്ട് ക്ഷുദ്രജന്തുത്വം പ്രതിപത്സ്യന്ത്, അവർ ക്ഷുദ്രജന്മത്തെ പ്രാപിക്കുന്നു. ഇനി തഥവിനാസി, അത് ശരിയല്ല. ആരോഹ അനർത്ഥിക്കുക, അവരങ്ങോട്ട് പോകുന്നു വ്യർത്ഥമായി, അവിടെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അഭിജ സർവേഷു പ്രയസ്സു ചന്ദ്രലോകം പ്രാപ്നവത്സോ പ്രാപ്നവത്സു അസോ ലോക പ്രയധി സംഭൂരിയ ദൈത്യത പ്രശ്നവിരുദ്ധം പ്രതിവചനം രസജേത. അവിടെ ചോദിച്ചത് എന്താണ്, ഗൗതമനോട് എന്തുകൊണ്ട് ഈ ലോകം നിറയുന്നില്ലെന്നാണ് ചന്ദ്രലോകം. അപ്പോൾ എല്ലാവരും അവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ലോകം നിറയും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. എന്തുകൊണ്ട് സ്വർഗലോകം നിറയുന്നില്ല? ഇവിടെ തന്നെ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന ജീവന്മാർ. അഭിജ സർവേഷു പ്രയസ്സു, ഇങ്ങനെ പോകുന്നവരിൽ ചന്ദ്രലോകം പ്രാപ്നുവസു, എല്ലാവരും ചന്ദ്രലോകം പ്രാപിച്ചു കഴിഞ്ഞാൽ അസുലോക പ്രയദ്ധി സംഭൂരിയത, ഈ ലോകവും എന്താണ് പോകുന്നവരെ കൊണ്ട് നിറയും. ഇത്യതഹ അതുകൊണ്ട് പ്രശ്നവിരുദ്ധം പ്രതിവചനം പ്രസജ്ജിത എന്തുകൊണ്ടെന്നറിയുന്നില്ല എന്ന ചോദ്യത്തിന് വിരുദ്ധമായി എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു അതുകൊണ്ട് ആ ലോകം നിറയുന്നു എന്ന് അർത്ഥാത് വരും. ചോദ്യത്തിന് വിരുദ്ധമായ സമാധാനം പറഞ്ഞു എന്ന് വരും. തഥാഹി പ്രതിവചനം ദാതവ്യം യഥാ അസോ ലോകോന സംബോധിയതേ. മറിച്ച് ഗൗതമൻ എന്ത് സമാധാനമാണ് കൊടുക്കേണ്ടത്? എന്തുകൊണ്ട് ആ ലോകം നിറയുന്നില്ല? അതാണ് പറയേണ്ടത്. തഥാഹി പ്രതിവേദനം ദാതവ്യം, അങ്ങനെയാണ് സമാധാനം പറയേണ്ടത്. യഥാ സ്വലോകോന സംബൂതി, എന്തുകൊണ്ട് ആ ലോകം നിറയുന്നില്ല? അവരോഹ അഭ്യുപകമാ അസമ്പൂർണ ഉപത്തിരി പറയുന്നു. ആ പോയിട്ട് തിരിച്ചു വരുന്നു, പോകുന്നു പോയിട്ട് തിരിച്ചു വരുന്നു, അതുകൊണ്ട് നിറയുന്നില്ല എന്ന് കരുതിയാലോ? പൂർവപക്ഷി ചോദിക്കുന്നു. അവരോഹ അഭ്യുപമാ, തിരിച്ചു വരുന്നത് കൊണ്ട് അസമ്പൂർണ ഉപപത്തി നിറയുന്നില്ല എന്നുള്ളതിന് അതാണ് യുക്തി എന്ന് പറഞ്ഞാലോ? എന്നാ ശരി എന്നുള്ള ശ്രുതത്വ, അങ്ങനെ ശ്രുതിയിൽ പറയുന്നില്ല. പോകുന്നു വരുന്നു നിറയുന്നു നിറയുന്നില്ല, ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? ശ്രുതിക്കനുസരിച്ചാണ്. ശ്രുതിയിലെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് അവിടെ പോകുന്നില്ല. സത്യം അവരോഹാദപി അസമ്പൂർണം ഉപദ്ധ്യതി, ശരിയാണ്. പോയിട്ട് അവിടെ താമസിക്കാതെ തിരിച്ചു പോന്നാലും അവിടെ നിറയത്തില്ല, അങ്ങനെ പറയാം. സത്യം അവരോഹാദപി, തിരിച്ചു വരുന്നുകൊണ്ടും അസമ്പൂരണം, സമ്പൂർണം ചെയ്യാതിരിക്കുക നിറയാതിരിക്കുക എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്. ശ്രുതിസ്തു തൃതീയ സ്ഥാന സങ്കീർത്തനേന അസമ്പൂർണം ദർശിക്കും. പക്ഷേ ശ്രുതി എന്ത് ചെയ്യുന്നു? ഒരു മൂന്നാമതൊരു സ്ഥാനത്തെ പറഞ്ഞിട്ട് അവിടെ നിറയുന്നില്ല എന്നുള്ളതിനെ വെളിപ്പെടുത്തുന്നു. ശ്രുതിസ്തു തൃതീയ സ്ഥാന സങ്കീർത്തനേന മൂന്നാമത്തെ സ്ഥാനത്തെ കാണിച്ചുകൊണ്ട് അസമ്പൂർണത്തെ കാണിക്കുന്നു. ഏത് തൃതീയം സ്ഥാനം തേന അസുലോകോന സംപൂരിയതേ. ഇതാണ് മൂന്നാമത്തെ സ്ഥാനം. അതുകൊണ്ട് ആ ലോകം നിറയുന്നില്ല. പരലോകം ഇതി തേന അനാരോഹാദേവ അസമ്പൂർണം ഇതി യുക്തം. അതുകൊണ്ടെന്ന് മനസ്സിലാക്കണം, അങ്ങോട്ട് പോകുന്നില്ല, ആരോഹണം ചെയ്യുന്നില്ല, അതുകൊണ്ട് നിറയുന്നില്ല എന്ന് മനസ്സിലാക്കണം. അനാരോഹാദേവ, ആരോഹണം ചെയ്യാത്തത് കൊണ്ട് അസമ്പൂർണം നിറയുന്നില്ല എന്ന് മനസ്സിലാക്കണം. അവരോഹസ്യ ഇഷ്ടാധികാരിഷു അപി അവശിഷ്ടത്വേ സതി തൃതീയ സ്ഥാനോക്തി അനർത്ഥയ്ക്ക് പ്രസംഗ. ഇനി തിരിച്ചു വരിക എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടാധികാരികളും തിരിച്ചു വരുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്ന എല്ലാവരും തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നു അതുകൊണ്ട് നിറയുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നവരെല്ലാം തിരിച്ചു വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു യുക്തിയല്ല, മറിച്ച് പോകുന്നില്ല അതുകൊണ്ട് നിറയുന്നില്ല എന്നുള്ളതാണ്. അവരോഹസ്യ ഇഷ്ടാധികാരിഷുപ്യ അവശിഷ്ടത്വേ സതി, തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇഷ്ടാധികാരികളിലും തുല്യമാണ്, അവരും തിരിച്ചു വരുന്നു. അപ്പൊ തിരിച്ചു വരുന്നത് കൊണ്ട് നിറയുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. പോകുന്ന എല്ലാവരും തിരിച്ചു വരുന്നു, അതുകൊണ്ട് എന്താണ്? പോകുന്നില്ല അതുകൊണ്ട് നിറയുന്നില്ല എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ തൃതീയ സ്ഥാനമൊക്കെ അനർത്ഥിക്ക പ്രസംഗ. പിന്നെ മൂന്നാമത്തെ സ്ഥാനം എന്തിനു പറഞ്ഞു? രണ്ട് പറഞ്ഞാൽ മതിയല്ലോ. മൂന്നാമത്തെ സ്ഥാനം പറഞ്ഞത് പോകുന്നില്ല എന്ന് കാണിക്കാനാണ്. ഇപ്പോൾ കുറച്ച് ജീവന്മാർ അങ്ങനെയാണ്, ഇവിടെ തന്നെ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നു. തുശബ്ദസ്തു ശാകാന്തരീയ വാക്യ പ്രഭവാം അശേഷഗമന ആശങ്കാം ഉച്ചിനത്തി. പിന്നെ തു എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ? എല്ലാവരും പോകും എന്ന് പ്രതീതമാകുന്ന ഒരു വാക്യമുണ്ട്, നേരത്തെ പറഞ്ഞു സർവേ എന്ന് പറഞ്ഞു. ഏ വൈകേ ചസ്മാൻ ലോകാ പ്രയന്തി ചന്ദ്രമ സമീപത്തെ സർവേ ഗച്ഛന്തി കോശീലികത്തിൽ പറഞ്ഞു. സർവേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ടോ എന്നുള്ള ശങ്കയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുശബ്ദം പറഞ്ഞത്. തുശബ്ദസ്തു ശാകാന്തരീയ വാക്യ പ്രഭവാം, ശാകാന്തരീയമായ അന്യശാഖയിലുള്ള വാക്യം കൊണ്ട് ശ്രദ്ധിക്കുന്ന വാക്യത്തിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാകുന്ന അശേഷഗമനാശങ്ക, സർവരും പോകുമോ എന്നുള്ള ആശങ്കയെ ഉച്ചനത്തി നിഷേധിക്കുന്നു. ഏമസത്യ അധികൃത അപേക്ഷ ശാകാന്തരീയെ വാക്യേ സർവശബ്ദോ അവതിഷ്ഠത്തെ. പിന്നെ അവിടെ സർവേ ഗച്ഛന്തി എന്തുകൊണ്ട് പറഞ്ഞു? സർവേ എന്ന് പറഞ്ഞാൽ പോകാൻ യോഗ്യരായവർ പോകും, എല്ലാവരുമല്ല. ഏമസത്യ അധികൃത അപേക്ഷ, അധികാരികളെ അപേക്ഷിച്ച് ശാകാന്തരീയെ വാക്യേ കോഷിതിക ശാഖയിലെ വാക്യത്തിലെ സർവശബ്ദോ അവതിഷ്ഠത്തെ, സർവശബ്ദം എന്ന് മനസ്സിലാക്കണം, അതാണ് അതിൻ്റെ താല്പര്യം. യോഗ്യത ഉള്ളവർക്ക് എവിടെ പോകും എന്ന് മനസ്സിലാക്കണം. ഏവികേജ് അധികൃത ആസ്മാന്തോകാ പ്രേന്തി ചന്ദ്രമസമേവ തേ സർവേ ഗച്ഛന്തീതി, അതാണ് അതിൻ്റെ താല്പര്യം. അധികാരികളായിട്ടുള്ളവർ സ്വർഗത്ത് പോകാൻ അധികാരികളായിട്ടുള്ള എല്ലാവരും മരിച്ചിട്ട് അവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ ജീവന്മാരും അവിടെ പോകുന്നില്ല, അതുകൊണ്ട് അവിടെ നിറയുന്നില്ല എന്നാണ്. ഏവികേജ് അധികൃത അസ്മാൻ ലോക പ്രേന്തി, ആരാണോ അധികാരികൾ അവരിവിടെ നിന്ന് മരിച്ചു പോയിട്ട് ചന്ദ്രമസമീപത്തെ സർവീകരിച്ച് അവരെല്ലാവരും ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കണം. യത്പുനരുക്തം ദേഹലാഭോപത്തെ സർവേ ചന്ദ്രമസംഗന്ധം അർഹന്തി പഞ്ചമ്യം ആഹൂത ഇത്യാഹൂതി സംഖ്യാ നിയമാതിരി തത് പ്രത്യുച്ഛതേ, അതിനെ നിഷേധിക്കുന്നു. നേരത്തെ പറഞ്ഞു പഞ്ചമ്യം ആഹൂത ആപഹ പുരുഷവചസ്സോ ഭവന്തി, അതും ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്തതാണ്. ചന്ദോഗ്യത്തിൽ അഞ്ചാമത്തെ ആഹൂതിയിൽ ആണ് ആപഹ പുരുഷനായി തീരുന്നത്. അത് ശ്രദ്ധാരൂപത്തിലാണ്, പിന്നീട് അത് സോമമാകുന്നു, പിന്നെ അത് വൃഷ്ടിയാകുന്നു, പിന്നെ അന്നമാകുന്നു, പുരുഷന് രേതസ്സാകുന്നു, ഒരു സ്ത്രീയിൽ അത് ഗർഭമായി ശരീരമാകുന്നു. അതാണ് അഞ്ചാമത്തെ ആഹൂതി. ഇത് മുമ്പ് വിശദീകരിച്ചതാണ്. അപ്പോ അവിടെ ഒരു ശരീരപ്രാപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അഞ്ചാമത്തെ ആഹൂതി. എന്നുവെച്ചാൽ പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം പറയുകയാണ്, പുരുഷനിലൂടെ സ്ത്രീയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയിലൂടെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് യോജിക്കാതെ വരും. അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. യത്പുനരുക്തം ദേഹലാഭോപത്തയെ, ദേഹം കിട്ടുന്നതിന് വേണ്ടി സർവേ എല്ലാവരും ചന്ദ്രമസം ഗന്ധം അർഹന്തി, ചന്ദ്രന് പോയാലേ പറ്റൂ, തിരിച്ചു കൂടെ വരുമ്പോഴാണ് ദേഹം കിട്ടുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പഞ്ചമ്യാം ആഹൂതി, അവിടെ അഞ്ചാമത്തെ ആഹൂതിയിൽ എന്തുവരുന്നു? ത്യാഹൂതി സംഖ്യാ നിയമം, അത് പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിക്കുന്നതാണ് അഞ്ചാമത്തെ ആഹൂതി. അവിടെയാണ് ശരീരം കിട്ടുന്നത്. ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്ത ഈ അഞ്ചാമത്തെ ആഹൂതി എന്ന് അങ്ങനെ പറയാൻ പറ്റും? ഏതാ അവിടെ അഞ്ചാമത്? അതെങ്ങനെ അനന്ത സമാനം പറയുന്നു? ശ്രദ്ധ, സോമം, വൃഷ്ടി, അന്നം, രേതസ് എന്ന് പറയുന്ന അഞ്ച് ആഹൂതികൾ അവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് അടുത്ത സമാനം പറയുന്ന തൃതീയ തഥാ ഉപലബ്ധേ. ഏത്? അതായത് ഇവിടെ ചർച്ച ചെയ്യുന്ന ഏതിനാണ്? ചാന്തോക്യത്തിന്. പക്ഷെ നേരത്തെ കാണിച്ചതാണ് കോഷീതിക ബ്രാഹ്മണത്തിൽ, അത് വേറെ ശാഖ. അല്ല, അത് വേറെ ആണല്ലോ. സർവേ ഗച്ഛന്തി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു, അത് വേറെ വാക്യമാണ്. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് ചാന്തോക്യമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേറെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പൂർവോഷി സർവനും പോകുന്നു. അതിന് സമാനം പറയുന്നു, കാരണം ഇതെല്ലാം ഏത വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയല്ലോ, അതാണല്ലേ പ്രമാണം. മറ്റൊരു ശാഖയിൽ അങ്ങനെയുണ്ട്, കോഷീരികന്മാരെന്ന് പറയുന്ന ആ ശാഖയിൽപ്പെട്ടവർ അധ്യയനം ചെയ്യുന്ന വേദഭാഗത്തിൽ അങ്ങനെ കാണുന്നു. അതിന് സമാനം പറയുന്നു. ചാന്തോക്യമല്ല, അത് വേറെ. തൃതീയേ തഥാ ഉപലബ്ധേ ന തൃതീയേ സ്ഥാനേ ദേഹലാഭായ പഞ്ചസംഖ്യ നിയമ ആഹൂതി നാം ആദർത്തവ്യ പറയുന്നു. ഈ മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞല്ലോ, സ്വർഗവും നരകവുമൊന്നുമല്ല, മൂന്നാമത്തെ സ്ഥാനം ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ദേഹം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഈ ശരീരം കിട്ടുന്നല്ലോ, കൃമി കീട പതംഗങ്ങൾക്കെല്ലാം. അതിന് പഞ്ചസംഖ്യ നിയമ, അവിടെ പഞ്ചസംഖ്യ നിയമത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. കുതഹ, എന്തുകൊണ്ട്? തഥ ഉപലബ്ധേ തഥാഹി അന്തരേണൈവ ആഹൂതി സംഖ്യാ നിയമം വർണ്ണിതേന പ്രകാരേണ തൃതീയസ്ഥാന പ്രാപ്തി ഉപലഭ്യതേ ജായസ്വ മ്രിയസ്വ ഇത്യേത് തൃതീയം സ്ഥാനം. ഈ മൂന്നാമത്തെ സ്ഥാനം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ കീടപതംഗാദി ഈ ജന്മത്തിന് ഈ അഞ്ചാഹൂതിയുടെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ മേളിൽ പോയി തിരിച്ചു വരേണ്ട കാര്യമില്ല. ഇവിടെ അല്ലാതെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യും, സ്വീകരിക്കേണ്ടതാണ്. ന ആദർത്തവ്യ, അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ആംഗപൂർവത്തിലുള്ള ധ്രുധാതുവിൽ നിന്ന് തവ്യപ്രത്യം വരുന്നു, സ്വീകരിക്കുക എന്നർത്ഥം വരും. തഥാഹി അന്തരേണൈവ ആഹൂതി സംഖ്യാ നിയമം ജായസ്വമ്രേസ്യ എന്ന് പറഞ്ഞാൽ അഭിജ പഞ്ചമ്യാ ആഹൂതു ആഭ പുരുഷവചസോ ഭവന്തി ഇതി മനുഷ്യശരീരഹേതുത്വേന ആഹൂതി സംഖ്യാ സങ്കീർത്തേന ന കീടപതംഗാദി ശരീരഹേതുത്വേന പുരുഷശബ്ദസ്യ മനുഷ്യജാതി വചനത്വ. ഇവിടെ പുരുഷവചസോ ഭവന്തി എന്ന് പറഞ്ഞു, പുരുഷശരീരം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ആ പുരുഷ ശരീരം കിട്ടുന്നതെന്ന് വെച്ചാൽ മനുഷ്യ ശരീരം കിട്ടുന്നതിനാണ് മേളി പോയി തിരിച്ചു വരേണ്ടത്. ഇവിടെ കീടപതംഗങ്ങളാകുന്നതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ അഞ്ചാമത്തെ ആഹൂതിയിലെ സ്ത്രീ ഗർഭത്തിൽ ജനിക്കത്തുള്ളൂ മനുഷ്യനായിട്ട്. പഞ്ചമ്യം ആഹൂതോ അഞ്ചാമത്തെ ആഹൂതിയിൽ ആഭ പുരുഷവചസോ ഭവന്തി. ആ ശരീരം ജലമാണല്ലോ, സൂക്ഷ്മജലമെന്ന് പറഞ്ഞു. അത് മനുഷ്യ ശരീരത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി മനുഷ്യ ശരീരഹേതുത്വേന, മനുഷ്യ ശരീരഹേതുവായിട്ട് ആഹൂതി സംഖ്യാ സങ്കീർത്തതേ പഞ്ചമ്യാം ആഹൂതി എന്ന് പറഞ്ഞ അതാണ്. ഇവിടെ ഇപ്പൊ പറയുന്നതനുസരിച്ച് നേരെ മേളി പോയി തിരിച്ച് വരുന്നവരാണ് മനുഷ്യരായി ജനിച്ചിരിക്കുന്നത്. പിന്നെ ആ അതൊക്കെ ഉണ്ട്. എങ്ങനെ മനുഷ്യര്? ആ അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നതനുസരിച്ച് ഉള്ള ഹീനജന്മങ്ങൾ, നീത ജന്മങ്ങളൊക്കെ ആണെങ്കിൽ പോയി വരത്തില്ല, ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. കീടപതംഗാദികൾ അത് നേരത്തെ പറഞ്ഞല്ലോ. അതാണോ? അപ്പൊ സ്ത്രീകളും സ്ത്രീകളിലല്ലേ ജനിക്കുന്നത്? അവരുടെ കാര്യം പറയുന്നില്ലല്ലോ, സ്ത്രീയുടെ കാര്യം ഇവിടെ പറയുന്നില്ല. കാരണം ഇത് ചെയ്യുന്നവര് പുരുഷനല്ല, പോയിട്ട് തിരിച്ചു വന്ന് സ്ത്രീയായി ജനിക്കുന്ന കാര്യം പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഊഹിച്ചോണം. പുണ്യമുള്ളവര് അങ്ങനെ ജനിക്കും, പാപമുള്ളവര് സ്ത്രീയായി ജനിക്കുന്നു, അത് നമ്മൾ ഊഹിക്കണം. ഇവിടെ പറയുന്നതനുസരിച്ച് അത് നിർബന്ധമില്ലെന്നാ ഇപ്പൊ പറയുന്നത്. അഞ്ചാമത്തെ ആഹൂതി മനുഷ്യജന്മത്തിനത് വേണം. അത് വേണം, മനുഷ്യജന്മത്തിന് അത് വേണം. ഇനി വേണ്ടാത്ത ജന്മങ്ങളെ കുറിച്ചും അടുത്ത് പറയുന്നുണ്ട്. എന്നാലും പൊതുവേ പറഞ്ഞാൽ അത് ആവശ്യമാണ്. പിന്നെ അങ്ങനെ കിട്ടിയ ജന്മം വന്നാൽ തന്നെയും ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് പാപയോനികളിലും ജനിക്കുന്നുണ്ട്. അത് ഇങ്ങനെ പോയി വരുന്നതല്ല, പാപജന്മമാണെങ്കിൽ പോയി വരുന്നതല്ല, ഡയറക്റ്റ് മനുഷ്യരിൽ ജനിച്ചാലും. ശ്രേഷ്ഠ ജന്മം വർണ്ണങ്ങളിൽ ഉയർന്ന ജന്മമാണെങ്കിൽ പോയി വരുന്നതാണ്, താഴ്ന്ന ജന്മമാണെങ്കിൽ എന്ന് ഭാഷ്യകാരം പറയുന്ന വ്യാഖ്യാനം അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇപ്പൊ അത്രയും കൂടുതൽ ചിന്തിച്ച് തലപ്പുണ്ണേക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താണെന്ന് ആർക്കറിയാം, പറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ഇതിനൊക്കെ യാതൊരു ആധികാരികതയും ഇല്ല. കഥകളനുസരിച്ചും ചില മണ്ടത്തരങ്ങൾക്ക് അനുസരിച്ചുമാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. സമാധാനപ്പെടുക, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ യുക്തിയില്ലാതെയും പറയാതെന്ന ആളാണല്ലോ. യുക്തിയില്ലാതെ പറയുന്നത് ഇനിയും കാണിച്ചു തരാം. ഒരുപാട് യുക്തിയില്ലായ്മയാണ് പറയുന്നത്. യുക്തിയില്ലാത്തതിനങ്ങനെ യുക്തി വരുന്നു? യുക്തിയില്ലാത്ത യുക്തിയില്ലാത്തതല്ല. മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അത് പൊതുവെ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ അബദ്ധങ്ങളെയും പറയുമ്പോൾ അത് തിരിച്ചറിയും ആൾക്കാർ. എങ്ങനെ? ആ കാലത്തിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നു. അത് അംഗീകരിക്കാത്തവനെ ചാർവാഹനെന്ന് പറഞ്ഞ് അവനെ അടിച്ചു പുറത്താക്കി. അവനെ പിന്നെ കൂട്ടത്തിൽ ചേർക്കത്തില്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അംഗീകരിക്കുന്നവൻ മാത്രമേ കൂട്ടത്തിൽ ചേർക്കത്തുള്ളൂ. ഇത് യുക്തി എന്ന് പറയുന്നത് ഇത്തരം പ്രമാണങ്ങൾക്ക് വേണ്ടി യുക്തിയെ പണയപ്പെടുത്തുകയാണ്. യുക്തി ഇല്ലാത്തതുകൊണ്ടല്ല, യുക്തിയേക്കാൾ മുമ്പിൽ നിൽക്കും എന്താണ്? പ്രമാണങ്ങളെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പുസ്തകങ്ങൾ, എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, അബദ്ധ ശാസ്ത്രങ്ങൾ, അതിന് മുമ്പിൽ യുക്തിക്ക് പിന്നെ സ്ഥാനമില്ല. പിന്നെ യുക്തി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ അബദ്ധങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അവിടെ യുക്തി ഉപയോഗിക്കും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം തന്നെ അബദ്ധ ജടിലമാണെങ്കിൽ പിന്നെ ആ യുക്തി എങ്ങനെ നിൽക്കും? ഒരിക്കലും യുക്തി നിൽക്കത്തില്ല. അതെല്ലാം കൂടെ അബദ്ധമാവും. അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. പറയുന്നു, മനുഷ്യ ശരീരഹേതു തീന അഹൂതി സംഖ്യ സങ്കീർത്തത എന്ന കീടപതങ്കാതെ ശരീരഹേതു തീന. അതിനൊക്കെ പോരായ്മകളുണ്ട്. ഈ പറയുന്നിടത്തെല്ലാം അത് അംഗീകരിക്കണം. ഞാൻ ന്യായീകരിക്കാൻ പോയാൽ അത് അതിലും വലിയ കുഴപ്പമാവും. പറയുന്നു, മനുഷ്യ ശരീര ഹേതുവായിട്ടാണ് അഞ്ചാമത്തെ അഹൂതി എന്ന് പറഞ്ഞത്. കീടപതങ്കാതി ശരീരഹേതുത്വം, കീടപതങ്കാതി ശരീരഹേതുത്വനല്ല, ഈ കീടപതങ്കാതികളിലാണ് ചണ്ടാളിനെയും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മനുഷ്യ ശരീരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പിന്നെ ഈ പറഞ്ഞ എന്താണ്? അതൊക്കെ അങ്ങനെയാണ്. പുരുഷ ശബ്ദസ്യ മനുഷ്യ ജാതി വചനത്വം. അപ്പോൾ പുരുഷ ശബ്ദന മനുഷ്യജാതി എന്നിരിക്കും. അപ്പോൾ പിന്നെ അതെന്താ അങ്ങനെ പറഞ്ഞത്? പുരുഷശബ്ദം മനുഷ്യ, അവർ ശ്രേഷ്ഠ മനുഷ്യരെ ഉദ്ദേശിച്ച് പറഞ്ഞു. എല്ലാ മനുഷ്യരും അല്ല, ബാക്കിയെല്ലാം കീടപതംഗങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയും. പഞ്ചമ്യാം ആഹൂത്തവും അപ്പം പുരുഷവചസ്ത്വം ഉപദിശ്യത്തെ നപഞ്ചമ്യം അഹോതു പുരുഷവചസ്ത്വം പ്രതിഷിധ്യതേ വാക്യസ്യ ദ്യർത്ഥത ദോഷ. വാക്യഭേദം വരും, ഒരു വാക്യത്തിന് രണ്ടർത്ഥം വരിക, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വരും. അങ്ങനെയാണ് ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. എന്താണ് അഞ്ചാമത്തെ ആഹൂതിയിൽ പുരുഷ ശരീരം വരുമെന്ന് പറയുന്നു, അല്ലാതെ അഞ്ചാമത്തേതല്ലാത്ത ആഹൂതിയിൽ പുരുഷൻ ആകത്തില്ല എന്നൊന്നും പറയുന്നില്ല. അല്ലാതെയും പുരുഷനാകാം, അതിനും ഉദാഹരണം പറയും. അങ്ങനെ ഒരു വാക്യത്തിന് രണ്ടർത്ഥം വന്നു കഴിഞ്ഞാൽ വാക്യഭേദം എന്ന് പറയുന്നു. ഒരേ വാക്യത്തിന് വിപരീതമായ രണ്ടർത്ഥത്തെ കൽപ്പിക്കുക എന്ന് പറയുന്ന ദോഷം വരും. അഞ്ചാമത്തെ ആഹൂതിയിൽ പുരുഷനാകുന്നു എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേത് അല്ലാത്ത ആഹൂതിയിലും പുരുഷനാകാം, അങ്ങനെയുണ്ട്. തത്രേഷാം ആരോഹ അവരോഹോ സംഭവത തേഷാം പഞ്ചമ്യാഹൂതു ദേഹം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണം, ആർക്കാണോ പോക്കുവരവ് സംഭവിക്കുന്നത് അവർക്ക് പുരുഷ ശരീരം കിട്ടുന്ന അഞ്ചാമത്തെ ആഹൂതിയിൽ. അന്യേഷാന്ത് വിനൈവ ആഹൂതി സംഖ്യ ഭൂതാന്തരുപസൃഷ്ടാഭി അഭി ദേഹാരഭ്യത. ബാക്കിയുള്ളവരെ സംബന്ധിച്ച്, ഈ പോകാത്തവർ, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഹൂതി സംഖ്യ നോക്കണ്ട, അവർക്ക് എങ്ങനെയൊക്കെ ശരീരം കിട്ടുന്നുണ്ട് വരാം. അതിവിടെ തന്നെ ജനിച്ചു മരിക്കുന്നതായിരിക്കും. അതിന് ഉദാഹരണങ്ങൾ അടുത്ത് പറയും. അന്വേഷാത്ത് വിനയ ആഹൂതി സംഖ്യ, ഇവിടെ അഞ്ചാമത്തെന്ന് പറയേണ്ട കാര്യമില്ല. ഭൂതാന്തരോപസൃഷ്ട അഗ്ഭി, ഭൂതാന്തരോപസൃഷ്ടമായ ജലത്തെ കൊണ്ട് പഞ്ചഭൂതങ്ങളിൽ മറ്റ് ഭൂതങ്ങളോട് കൂടിച്ചേർന്ന സൂക്ഷ്മ ജലാംശത്തെ കൊണ്ട് മറ്റുള്ളവർക്കും ശരീരത്തെ കിട്ടുന്നു. അതൊന്നും അവ്യക്തമായ കാര്യങ്ങളാണ്, അവിടെയൊന്നും വ്യക്തതയില്ല. അതുകൊണ്ട് കൂടുതലായി ചർച്ച ചെയ്തിട്ട് വെറുതെ സമയം കളയാമെന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. സ്മര്യത അഭിച ലോക അഭിച സ്മര്യതേ ലോക, ലോകത്തിൽ ആൾക്കാർ പറയുന്നു, ലോകരൂഢി എന്ന് പറയും. ലോകപ്രസിദ്ധി അനുസരിച്ചും ശാസ്ത്രപ്രമാണത്തെ സാധൂകരിക്കുന്നതിന് ലോകപ്രസിദ്ധിയെ കൂട്ടുപിടിക്കുകയാണ്. ഇതൊക്കെ അംഗീകരിക്കാം സ്വീകരിക്കാം എന്നാണ്. ഇത് ഇവിടെ ഇപ്പം ആദ്യം ലോകാരൂഢി എന്ന് പറയുന്നുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളെ എടുക്കുന്നു. ദ്രോണ ദൃഷ്ടദ്യുമ്ന പ്രതിപ്രതീന സീത ദ്രൗപദി പ്രഭൃതീനാം ച അയോനിജത്വ. ഈ ദ്രോണൻ ദൃഷ്ടദ്യുമ്നൻ സീത ദ്രൗപദി ഇവരൊന്നും സ്ത്രീഗർഭത്തെ ജനിച്ചവരല്ല. ദ്രോണൻ ഭരദ്വാജന്റെ ബീജത്തിൽ നിന്ന് ദ്രോണം പാത്രത്തിൽ നിന്നുണ്ടായതാണ്, പാത്രത്തിലെടുത്ത് ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ദ്രോണ പുരാണങ്ങളെ പറയുന്നതനുസരിച്ച്. ആണ് ദ്രോണന് ഭരദ്വാജൻ എന്ന് പേര് വന്നു. ദൃഷ്ടദ്യുമ്നനാണെങ്കിലോ ദ്രുപദൻ യാഗം നടത്തിയപ്പോൾ അഗ്നിയിൽ നിന്നുണ്ടായതാണ്, പാഞ്ചാലിയും അവിടെ തന്നെ ഉണ്ടായി. സീതയാണെങ്കിലോ ഉഴുതപ്പഞ്ചനകൻ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇതൊന്നും സ്ത്രീ ഗർഭത്തിൽ ജനിച്ചവരല്ല. ഇവിടെയൊക്കെ ഇവിടെ പഞ്ചമ്യാം ആഹൂതി എന്ന് പറയുന്ന ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പം പറയുന്നു, ഇങ്ങനെ പുരാണ ഇതിഹാസ പ്രസിദ്ധമായി നോക്കുമ്പോൾ ഇതിന് അങ്ങനെ കൃത്യതയൊന്നുമില്ല. ഇവരെല്ലാം അയോനിജരാണ്, സ്ത്രീ ഗർഭത്തിൽ നിന്ന് ജനിച്ചവരല്ല. കഥകൾ ഇവിടെ കഥകളെയൊക്കെ പ്രമാണമായി ഈ പറയുന്ന സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കഥകളെ പ്രമാണമായി സ്വീകരിക്കുന്നു. തത്ര ദ്രോണാദീനാം യോഷിത് വിഷയ ഏകാഹൂതിർ നാസ്തി. അവിടെ ദ്രോണാദികൾ ദ്രോണൻ കുടത്തിൽ നിന്ന് വന്നു, അങ്ങനെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ പുരുഷനുണ്ട്, പുരുഷ ബീജമുണ്ട്, പക്ഷെ സ്ത്രീ ഇല്ല. അതാണ് ഏകാഹൂതി ഇല്ല എന്ന് പറയുന്നു. യോഷിത് വിഷയേകാഹൂതിർ നാസ്തി, പുരുഷനില്ലല്ലോ, സ്ത്രീയില്ല, പുരുഷ ബീജത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ദൃഷ്ടദ്യുമ്നാദീനാന്തു യോഷിത് പുരുഷ വിഷയ ദേവ്യാഹൂതി നസ്ത. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ അഗ്നിന്നാണ് ഉണ്ടായത്, പാഞ്ചാലി ദ്രോണനെ കൊല്ലാൻ വേണ്ടി ദ്രുപദം ചെയ്ത യാഗത്തിലുണ്ടായതാണ്. അവിടെ പുരുഷനുമില്ല സ്ത്രീയുമില്ല. ഇത് കഥകളാണ്, പക്ഷെ ഭാഷകാരൻ ഇതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കുകയാണ്. ഇതിനെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തെയും നരകത്തെയും സ്വീകരിക്കുന്നതിന് എന്താ തകരാറ്? ആണ് ദൃഷ്ടദ്യുനാദീനാം യോഷി പുരുഷ വിഷയം രണ്ടുമില്ല, പിതാവുമില്ല മാതാവുമില്ല. ദേപ്യാഹൂദീനസ്ഥ യഥാച തത്ര ആഹൂതി സംഖ്യ അനാദരോ ഭവതി എവം അന്യത്ര വിപുരുഷ. ഇവിടെ എന്താ ആഹൂതിയുടെ കണക്കൊന്നുമില്ലല്ലോ. പുരാണം പറയുന്നതനുസരിച്ച് അതിനെ പ്രമാണമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അങ്ങനെ അതിന് കൃത്യമായ നിയമമൊന്നുമില്ല. ഉള്ളടത്തത് പറയുന്നു എന്നേ ഉള്ളൂ. യഥാചത്തത്തിൽ ആഹൂതി സംഖ്യ അനാദരോ ഭൂതി, അവിടെ ആഹൂതി സംഖ്യയിൽ കൃത്യതയില്ല. ഏവ അന്യത്ര വിഭക്ഷത. ഇനി ഇതിലും വളരെ രസകരമായ ഒരു മണ്ഡത്തരവാണ് അടുത്ത് പറയുന്നത്. ബലാകാപി അന്തരേണേവ രേതസ്യേകം ഗർഭന്ധത്തെ ഇതി ലോകരൂടി. ലോകപ്രസിദ്ധമായ മറ്റൊരു പ്രമാണം കൂടി എടുത്ത് കാണിക്കുകയാണ്. ബലാക എന്ന് പറയുന്ന കൊക്ക് ഇണ ചേരാതെ മുട്ടയിടുന്നു എന്നാണ്. ഇതെവിടുന്ന് കിട്ടിയെന്നുള്ളത് ഒരുപാട് പഴയ പണ്ഡിതന്മാർ ഇത് ആവർത്തിച്ച് പറയുന്നു. എവിടുന്ന് കിട്ടി? ഏതോ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരബദ്ധം, അത് കേട്ട് എല്ലാവരും പറയാൻ തുടങ്ങി. അത് പ്രമാണമായി, ഇതാണ് ശാസ്ത്രം പ്രമാണമായാൽ വരുന്ന ഒരു കുഴപ്പം. എന്തെങ്കിലും അബദ്ധം ആരെങ്കിലും എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നവരെല്ലാം അങ്ങനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് അതിനെ കണ്ണടച്ച് സ്വീകരിക്കും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളെ വലിയ ആചാര്യന്മാർ, വളരെ ബുദ്ധിമാന്മാരായ പ്രതിഭാശാലികളായ വാചസ്പതി മിശ്രനും ഈ അദ്വൈത മേഖലിച്ച് എല്ലാവരും ഇത് സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു മണ്ടത്തരത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഒരു പക്ഷി മുട്ടയിടുന്നതിന് അതിന് കാരണം പറയുന്നുണ്ടെന്നാണ്, ഇടിവെട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് മുട്ടയിടുന്നത്, പേടിച്ച് മുട്ടയിടുന്നതാണോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക വെച്ചിരിക്കുന്ന അബദ്ധം. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ ഇതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പല ഇതെന്തുകൊണ്ട് ഈ അബദ്ധത്തെ സ്വീകരിച്ചു? ലോകരൂഢി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധം, നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നു. നാട്ടുകാർ പറയുന്നുണ്ട്, അത് പരിശോധിച്ച് നോക്കണ്ടേ അത് ശരിയാണോ അല്ലേന്ന്. അത് പരിശോധിക്കുന്നില്ല, നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, അതങ്ങ് വിശ്വസിക്കുന്നു. അതിവിടെ ഭൂതമുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളെ ശരി നാട്ടുകാർ വിശ്വസിക്കുന്നു, വിശ്വസിച്ചോട്ടെ, പക്ഷെ താനതിനെ പ്രമാണമായി സ്വീകരിക്കുക. എന്തിനു വേണ്ടി? തൻ്റെ ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നു. ഇത് ഈ അബദ്ധം ഈ ഭാഷകാരന് മാത്രമല്ല, മിക്കവാറും ഈ ആസ്തികന്മാർ പറയുന്ന എല്ലാവരും ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധം അത് സ്വീകരിക്കുമ്പോൾ അവർ യുക്തിയൊക്കെ മാറ്റിവെക്കും. അപ്പൊ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഭൗതികമായ വിഷയങ്ങളിൽ ഇവർ അന്നത്തെ കാലഘട്ടത്തിൽ അജ്ഞരായിരുന്നു പല വിഷയങ്ങളിൽ. അപ്പൊ അജ്ഞതയെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇവരൊരു സർവജ്ഞന്മാരല്ല. അബദ്ധം പറയുന്നവരെങ്ങനെ സർവജ്ഞനാണ്? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവര് വർണ്ണ വ്യവസ്ഥയെക്കുറിച്ചും എല്ലാം പറഞ്ഞിരിക്കുന്ന അബദ്ധമാണ്. അത് ഋഷിയാണ്, ഋഷി പറഞ്ഞതുകൊണ്ടത് ശരിയായിരിക്കും എന്ന് അന്ധമായി വിശ്വസിക്കുന്നവനും മണ്ടനാവും. ഇത് വിശ്വസിച്ചാൽ അവനും മണ്ടനാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോകരൂഢികളെ, ലോകപ്രസിദ്ധമായ കാര്യങ്ങളെയും മറ്റും പ്രമാണമാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത്തരം ഭാഗങ്ങൾ ശാസ്ത്രം വിചാരം ചെയ്യുമ്പോൾ തള്ളിക്കളയും. ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല, എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. പിന്നെ ചിലട് പറയും, ചിലടക്കൊരു സമാധാനമുണ്ട്. എന്തായാലും വലിയ ആൾക്കാർ പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യം കാണും എന്ന് പറഞ്ഞ് പിന്നെ അതിനെ ന്യായീകരിക്കുന്നവർ കാണും. ഇനി അതൊരു കൂട്ടർ. വേറൊരു കൂട്ടർ പറയുന്നത് ബലാക എന്ന് പറഞ്ഞാൽ അത് കൊക്കെന്നുള്ള അർത്ഥം എടുക്കണ്ട. അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടിവെട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന ഏതോ ഒരു ദേവതയുടെ കാര്യമാണ്, ആ ദേവത ഗർഭം ധരിക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാട് കയറി വ്യാഖ്യാനിച്ചിട്ട് എങ്ങനെയും അബദ്ധങ്ങളെ ന്യായീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇടിവെട്ടുന്ന കേൾക്കുമ്പോൾ ദേവത ഗർഭം ധരിക്കും എന്നൊക്കെ പറഞ്ഞു, അത് അതിനെ പിന്നെ ഇടിയെന്ന് പറഞ്ഞ് ഇടിയല്ല അടിയാണ് അങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കും ആൾക്കാർക്ക്. പണ്ഡിതന്മാർക്ക് ന്യായീകരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് തരത്തിലും ന്യായീകരിക്കും, അബദ്ധമാണ് എന്തു വന്നാലും ശരി ഇത് അബദ്ധമാണെന്ന് അവർ സ്വീകരിക്കത്തില്ല. അത് ഇത് അബദ്ധമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലേ ഇത് ഇവരൊക്കെ പഠിപ്പിക്കുന്നതിന് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ തള്ളിക്കളയാനും പറ്റും. അല്ലെങ്കിൽ എല്ലാ അബദ്ധ പഞ്ചാംഗവും പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടി വരും. കോടാംഗി ശാസ്ത്രം പോലെ ആയിപ്പോവും അദ്വൈതവും ഇതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അങ്ങനെ ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഇന്നത്തെ ഭൗതിക ശാസ്ത്രം അനുസരിച്ച് ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കും, ഇതിനൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കും, ഇതൊക്കെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടു കൂട്ട തരത്തിൽ ഇവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്ന്, ഇന്ന് നിലവിലിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, പിന്നെ മുമ്പ് നിലവിലിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, ചരിത്രബോധമില്ലാതിരിക്കുക, അതൊന്ന്. മറ്റൊന്ന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലാതിരിക്കുക. ഈ രണ്ടു തരത്തിലുള്ള അബദ്ധങ്ങൾ എല്ലാവർക്കും, ഇത് കേവലം ഒരു ഭാഷകാരനെ കുറിച്ചല്ല പറയുന്നത്, എല്ലാ മതങ്ങളിലും എല്ലാ പ്രവാചകന്മാരും എല്ലാം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയും. ഇതൊക്കെ വള്ളി പൊള്ളി വിസർഗം വിടാതെ പിന്തുടരുന്നവരാണിന്ന് പരസ്പരം വെട്ടിയും കുത്തിയും ചെയ്ത് ആൾക്കാരെ കൊല്ലുന്നത്. ഇതെല്ലാം വ്യാഖ്യാനിച്ചിട്ടാണ്. സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് ആർക്കും ഉറപ്പുള്ള കാര്യങ്ങളല്ല, അത് ഉണ്ടോ ഇല്ലയോ. പക്ഷെ അന്ന് പറഞ്ഞതിന് ചിലപ്പോൾ നരകമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചതിന് ഗുണം ഉണ്ടായിരിക്കാം, കാരണം ഉണ്ടായിരിക്കണം. അപ്പം അവൻ ചില മൂല്യങ്ങളെയൊക്കെ ജീവിതത്തിൽ പിന്തുടരും, കാരണം അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നുള്ളൊരു ഭയം, നരകഭയം. അത് സത്യം ധർമ്മം ഇതിനൊക്കെ സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിക്കുക, അതൊരു നല്ല വശമാണ്. പക്ഷെ ഇതുപോലെ അപകടമാണ്. എന്ത്, സ്വർഗത്തെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുക, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇവിടെ സ്വർഗത്തെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എങ്ങനെയാണ് ആട്ടിനെ അറുത്ത് ബലി കൊടുത്താൽ മതി സ്വർഗത്തിൽ പോവാം, അത് ചെയ്യുന്നതിന് ഞാൻ സഹായിക്കുക, എനിക്ക് സ്വർണം തന്നാൽ മതി, നീ സ്വർഗത്തിൽ പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൗരോഹിത്യ സമ്പ്രദായങ്ങളെ ഇവിടെ പറഞ്ഞു. മറ്റു പല മതങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിന്റെ കൂടെ ചേരാത്തവനെ കൊന്നുകഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോവാം, നീ ചത്താലും ശരി, ആ കൊലപാതകത്തിനുണ്ടെങ്കിൽ നീ ചത്തുപോയാലും നിനക്ക് സ്വർഗത്ത് പോവാം. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ എല്ലായിടത്തും കൂടെ ജയിക്കുന്നത് പുരോഹിതന്മാരാണ്. പൗരോഹിത്യമാണ് ഇതിന്റെ പിന്നിലല്ല. നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും സംശയമാണ്, കാരണം ഇതിങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ മതി. നമ്മളീ പഠിക്കുന്നതെല്ലാം വ്യാഖ്യാനങ്ങളല്ലേ. അപ്പോൾ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പൗരോഹിത്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചിട്ട് ആൾക്കാരെ തമ്മിലടിപ്പിക്കുക, മതങ്ങളുണ്ടാക്കുക. ഇതെന്ന് എഴുതുന്ന കാലത്ത് ഇവിടെ മതം ഉണ്ടായിരുന്നില്ല. ഇവിടെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ മതം ഉണ്ടായിരുന്നില്ല. ഇവിടെ ദർശനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. പക്ഷെ പിന്നെ അതിൻ്റെ പേരിൽ ആൾക്കാർ തമ്മിലടിപ്പിക്കാൻ തുടങ്ങി. ഇതെല്ലാമാണ് ഇതിൻ്റെ ദോഷങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെ തള്ളിക്കളയും, കൊള്ളാമെന്നുള്ളതിനെ മാത്രം സ്വീകരിക്കുക. അന്ധത ഒരിടത്തും പാടില്ല. ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറയും. അടുത്ത് വീണ്ടും പറയും ദർശനാച്ച അഭിജ ചതുർവിധേ ഭൂതഗ്രാമി ജരായുജ അണ്ഡജ സേജത ഉദ്ഭിജ ലക്ഷണേ സേജജ ഉദ്ഭിജയോരന്തരേണേവ ഗ്രാമ്യധർമ്മം ഉത്പത്തി ദർശനാത് ആഹൂതി സംഖ്യ അനാദരോ ഭൂതി. ഇതൊരബദ്ധമാണ്, ഇതിനകത്തുകൊണ്ടൊരബദ്ധം. നാല് തരത്തിലുള്ള പ്രാണികളുണ്ട്. ഭൂതഗ്രാമം എന്ന് വെച്ചാൽ പ്രാണി സമൂഹം, ഭൂതം എന്ന് വെച്ചാൽ പ്രാണി. ഏതൊക്കെ? ജരായുജം, ഗർഭത്തിൽ നിന്ന് ജനിച്ചു വരുന്നത്. അണ്ഡജം, മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നത്. സ്വേദജത്തിനിവിടെ അർത്ഥം പറയുന്നത് ഉദ്ഭിജം പോലെയാണ്, ജലത്തിൽ നിന്ന് വരുന്നത്, ജലത്തെ പിളർന്നു വരുന്നത്, ജലത്തിൽ നിന്നുണ്ടാകുന്നു. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ ഭൂമിയെ പിളർന്നു വരുന്നു. അതിൽ ഈ സേദജ ഉദ്ഭിജയോഹോ, ഈ രണ്ട് ജന്മങ്ങളിലും അതിൽ സേദജം എന്ന് പറയുന്നത് കൃമികീടങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പേനും മറ്റുമാണ്. കൊതുക്, പേന്, മൂട്ട, ഇതിനെയൊക്കെയാണ് ഇതെല്ലാം വെള്ളത്തിൽ നിന്നുണ്ടാകുന്നു എന്നാ പറയുന്നു. ഈർപ്പത്തിൽ നിന്നുണ്ടാകുന്നു. അതങ്ങനെ പറയാൻ കാരണം മനുഷ്യൻ്റെ തലയിലുണ്ടാകുന്നു, അവിടെ തലയൊക്കെ വേർക്കുമ്പോഴാണ് പേനുണ്ടാകുന്നത്. വെള്ളത്തിൽ നിന്നാണ് കൊതുക് ഉണ്ടാകുന്നത്. പിന്നെ വസ്തുക്കളൊക്കെ അഴുകി അതിൽ നിന്നാണ് ചെറിയ കൃമികളുണ്ടാകുന്നത്. ഈ കൃമികളെല്ലാം സേതജങ്ങളാണ്. ഇവിടെ പറയുന്നതിൽ അബദ്ധം എന്ന് പറയുന്നത് അന്തരേണൈവ ഗ്രാമ്യധർമ്മം, ഈ പ്രാണികൾ ഇണചേരാതെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. ഗ്രാമ്യധർമ്മം എന്ന് വെച്ചാൽ ഇണചേരുത്, അതില്ലാതെ ഇതുണ്ടാകുന്നു എന്നാണ് ഉത്പത്തി ദർശന. ഇതാണ് അബദ്ധം. ആഹൂതി സംഖ്യ അനാദരോ ഭൂതി. അതുകൊണ്ട് അഞ്ചാമത്തെ ആഹൂതിയിലാണ് ശരീരം ലഭിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ജരായുജങ്ങളും അണ്ഡജങ്ങളും മാത്രമേ അങ്ങനെ ജനിക്കുന്നുള്ളൂ, സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് ജനിക്കുന്നുള്ളൂ. കൃമികീടങ്ങളൊന്നും അങ്ങനെയല്ല ജനിക്കുന്നതെന്നാണ്. അതൊരു വലിയ അബദ്ധമാണ്. വൃക്ഷങ്ങളുടെ കാര്യം വേണമെങ്കിൽ കുറെ നമുക്ക് അംഗീകരിക്കാം. അതാണ് വേരിൽ നിന്നുണ്ടാകുന്നു, കപ്പ മുറിച്ച് നട്ടാ ഉണ്ടാകുന്നു, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗ്രാമ്യധർമ്മം കൂടാതെയാണ്. പക്ഷെ എല്ലാം അങ്ങനെ തന്നെയല്ല, അങ്ങനെയല്ലല്ലോ. പരാഗണത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അതുപോട്ടെ, ഈ ചെറിയ കൃമികളും മറ്റും വെള്ളത്തിൽ നിന്ന് തനിയെ ഉണ്ടാകുന്നു എന്നാണ്. ഇവിടെ ഗ്രാമ്യധർമ്മത്തെ നിഷേധിക്കുകയാണ്. ഇതിനു വലിയ ഒരു അബദ്ധം പറയാനുണ്ടോ? ഇത് മറ്റൊരു അബദ്ധം. ഏവം അന്യത്രാവി ഭവിഷ്യതി. ഇതുപോലെ ഇനി അബദ്ധങ്ങൾ പറയാനുണ്ടെന്നാണ്. പറയാത്തത് നമ്മുടെ ഭാഗ്യം. വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പറഞ്ഞിരുന്നു വേറെ ഉണ്ടെന്നാണ്, വേറെ എന്തോ ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ആചാര്യന് അബദ്ധം പറ്റി, ആചാര്യന് അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഈ സമ്പ്രദായം ഉണ്ടല്ലോ, അദ്വൈത സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ ഇതിനെ കുറിച്ച് വിചാരം ചെയ്യുന്നവർ ഇന്നും പറയുന്നത് ഈ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് ആണ് ശരി, ബാക്കി ഇന്നത്തെ സയൻസ് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നു എന്നാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞോ അതിനെല്ലാം ന്യായീകരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല, ഈ വിഷയങ്ങളെക്കുറിച്ച് ആധുനിക ശാസ്ത്രം ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. അവർ പറയുന്നു അങ്ങനെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടോ പഴയ പുസ്തകത്തിൽ, അത് ഇന്നുള്ള സയൻസ് അത് കണ്ടുപിടിച്ചില്ലെന്നേ ഉള്ളൂ. അല്ല, ഇന്നുള്ളവരിത് കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചെങ്കിൽ അത് തെറ്റിപ്പോയതാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം എന്ത് പറഞ്ഞിരിക്കുന്നോ അതിൽ അണുവിട വ്യതിചലിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ചാതുർവർണ്ണയം പോലെയുള്ളതിൽ ഇത്രയും ഉറച്ചു നിൽക്കുന്നതിന് കാരണം അതാണ്. ആചാര്യൻ പറഞ്ഞോ, അത് നമ്മുടെ സമ്പ്രദായമാണ്, നമ്മൾ അതേപടി സ്വീകരിക്കണം, അതിൽ ഒന്നും കളയാൻ പാടില്ല. അപ്പോൾ എന്തെല്ലാം കാലത്തിന് നിരക്കാത്തതുകൊണ്ട് എല്ലാം അവർ സ്വീകരിക്കും, അതൊരു വാശിയാണ്. അതിനവർ കൊടുക്കുന്ന പേരാണ് എന്താണ്? ശ്രദ്ധ. ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം, അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകണം എന്നവർ പറയുന്നു. ഞാൻ എങ്ങനെയൊക്കെ തെളിയിച്ചാലും അവർ അംഗീകരിക്കാൻ തയ്യാറില്ല. പിന്നെ അതിന് തലമുറകൾ കഴിഞ്ഞാലേ അത് ശരിയാവും, ഒന്ന് രണ്ട് തലമുറ കഴിയുമ്പോൾ അത് ശരിയാവും. എങ്ങനെ? അല്ല, ഇതൊന്നും പ്രത്യക്ഷ സിദ്ധമല്ലെന്നാ പറയുന്നു. ആചാര്യൻ പറഞ്ഞതാണ് ശരി, അതൊക്കെ അബദ്ധം. ഏത് കൊക്ക് ഏത് മുട്ട എന്തെഴുതി വെച്ചിരിക്കുന്നു അത് ശരി, അതൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അതെന്തോ ആഴ്ചയ്ക്ക് എന്തോ ഭ്രമം പറ്റിയാണ്, എന്തോ ഭ്രമം കൊണ്ട് അങ്ങനെ പറയുന്നതാണ്, അംഗീകരിക്കില്ല. എഴുതി വെച്ചെങ്കിലും അത് തെറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ആചാര്യം പറഞ്ഞത് അവർ അംഗീകരിക്കുന്നു, ആചാര്യം എന്താ പറഞ്ഞിരിക്കുന്നു അത് ശരി. അത് ഭ്രാന്തിയാണ്, നിങ്ങൾ തിരിച്ചു പറയുന്നു. പ്രത്യക്ഷമൊന്നും ആര് പറഞ്ഞു? അതൊക്കെ ഭ്രാന്തി. പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രമ. ശാസ്ത്രം പ്രമാണമാണ്, അന്നുണ്ടാകുന്ന പ്രമ. ബാക്കി നിങ്ങൾ പാണിയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഭ്രാന്തി പോലെ. ഇന്നും ഇതിൻ്റെ പഠന പാഠനം അങ്ങനെ തന്നെ നടക്കുന്നു. അപൂർവം പേര് തള്ളിപ്പറയത്തുള്ളൂ. അത് അബദ്ധമാണെന്ന് പറയാതിരിക്കുന്നതിനൊരു കാര്യം കൂടെയുണ്ട്. കാരണം ആചാര്യൻ എഴുതി വച്ചത് നിങ്ങൾ അബദ്ധമെന്ന് വ്യാഖ്യാനിച്ചാൽ അത് ആചാര്യ നിന്ദയാണ്, ഗുരുനിന്ദ. അത് മഹാപാതകമാണ് എന്നാണ്. അതുകൊണ്ട് അത് അബദ്ധമാണെന്ന് അറിഞ്ഞാൽ തന്നെയും സ്വയം തന്നെ കൂടെ വിശ്വസിപ്പിക്കണം അത് ശരിയാണ് ശരിയാണ്. അത് ആചാര്യ നിന്ദയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയന്നു ഇത് പറയുന്നു. ഭാഷകാരൻ ഭാഷകാരൻ അത് ചെയ്യാം, അദ്ദേഹം ആചാര്യനായതുകൊണ്ട്. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കത് ചെയ്യാൻ പാടില്ല. എന്ന് പറയും അപ്പോഴോ? അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ഭാഷകാരനെ ശിഷ്യന്മാരെ തന്നെ, അല്ലെങ്കിൽ ഭാഷകാരനെ വ്യാഖ്യാനിച്ചവരെ തന്നെ ഭാഷകാരനെ തിരുത്തിയിട്ടുണ്ട് പലയിടത്ത്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെന്ന് കരുതുന്നവരവരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പറയും. അതൊക്കെ അവർ ചെയ്യാൻ അധികാരമുള്ളവരാണ്, അവർക്ക് പറയാം. പക്ഷെ അവർ ഇത് അബദ്ധമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവരിത് അബദ്ധമെന്ന് പറഞ്ഞു നമുക്കും പറയാം. അന്ന് ഭൗതിക ശാസ്ത്രം വളരെ പ്രാരംഭദശയിലായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായ പഠനം നടന്നിട്ടില്ല. അതുകൊണ്ട് വിശ്വാസങ്ങളെ ആശ്രയിച്ച് മുമ്പോട്ട് പോയി. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കത്തില്ല. അത് പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ച ഒരുവൻ മണ്ടനായി കൂടെ നിന്നല്ലോ. അത് രണ്ട് രണ്ടാണ്. വിദ്യാഭ്യാസമുള്ള മണ്ടന്മാർ ഒരുപാടുണ്ട് ലോകത്ത്. രണ്ട് രണ്ടാണ്. അപ്പോൾ ഒരുവന്റെ വിവേകമെന്ന് പറയുന്ന അവന്റെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചെന്ന് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവനും വിവേകം കാണും, വിദ്യാഭ്യാസമുള്ളവനും അതില്ലാതിരിക്കും. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഭ്യാസമല്ലേ? ഇതങ്ങനെ തന്നെയല്ലോ. അവൻ വിവേകത്തെ ഉപയോഗിക്കുക, ശരിയും തെറ്റും ഏതും തീരുമാനിക്കുക. പിന്നെ ഇത് അതിൻ്റെ പിന്നിൽ ഉള്ളത് ഭയമാണ്, ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ ചിന്തിക്കരുത്, ദോഷം വരും. നിർഭയമായി ചിന്തിക്കാൻ കഴിയത്തില്ല. ഇവിടെ തന്നെ പറയുന്നതിന് നരകത്തിൽ പോകും. പക്ഷെ പല വ്യാഖ്യാതാക്കന്മാരും ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നവര് അസംബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മസൂത്രത്തിന് തന്നെ വിജ്ഞാന ഭിക്ഷുവിന്റെ വ്യാഖ്യാനമുണ്ട്. വിജ്ഞാന ഭിക്ഷു പല ഭാഗങ്ങളിലും ഭാഷകാരനെ നിശിതമായും വസിക്കുന്നുണ്ട്. അങ്ങനെ ധൈര്യമുള്ള ആചാര്യന്മാരും ഉണ്ടായിരുന്നു. ഭയമില്ലാത്തവരും പണ്ടുണ്ടായിരുന്നു.